ദൈവത്തിന്റെ സംഗീത വരദാനവുമായി പീറ്റർ ചേരാനല്ലൂർ നിങ്ങൾക്കായി ഒരുക്കുന്നു ലോർഡ് ജീസസ്. ബേബി ജോൺ കലയന്താനി രചന നിർവഹിച്ച ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ എന്ന് തുടങ്ങുന്ന ഗാനം വിശുദ്ധ കുർബാനയിൽ ആലപിക്കുമ്പോൾ അറിയാതെ ഈ ഗാനത്തോടൊപ്പം നാമും ഒന്നു ചേരുന്നു. പീറ്റർ ചേരാനല്ലൂരിൻ്റെ ഇതുവരെ കേൾക്കാത്ത ഒരു വ്യത്യസ്ത ഗാനശേഖരം ഗ്രേസ് ഓഡിയോസ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. ലോർഡ് ജീസസ്. വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞെ ദൈവ സ്നേഹം മറന്നിടല്ലേ? ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ? ദൈവത്തെ മറം കുഞ്ഞെ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും? സുഖമോഹമെല്ലാം കടന്നു പോകും. മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും. മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ദൈവത്തെ നീ ആശ്രയിച്ച രക്ഷ നേടിയിടും. ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം. ദൈവം നൽകും ദിവ്യ സ്നേഹം എത്ര സുന്ദരം. ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞു നാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞെ ദൈവ സ്നേഹം മറന്നിടല്ലേ? ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ? ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ.